ആപാസാദിഷു യഥാ വിധിഷ്ടുക്തേഹ സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്ത് ശ്രുതി പലതരത്തിൽ പറയുന്നു. ചിലടുത്ത് ആകാശത്തിൽ നിന്നുള്ള സൃഷ്ടി, ചിലടുത്ത് തേജസ്സിൽ നിന്നുള്ള സൃഷ്ടി, അങ്ങനെ വികാനങ്ങൾ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നു. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നവർ ഇതിനെന്ത് സമാധാനം പറയും എന്ന് പറയുമ്പോൾ, ശ്രുതിയുടെ ശരിയായ താല്പര്യം അതെങ്ങനെ മനസ്സിലാക്കണം? ഏവം പ്രാപ്തേ ബ്രഹ്മഃ, അവിടെ പറയുന്നു സത്യവി പ്രതിവേദാന്തം സൃജ്യമാനേഷു ആകാശാദിഷു കർമാദിദ്വാരക വികാനേ ന സൃഷ്ടി കിഞ്ചിത് വികാനം അസ്തി. ഇവിടെ ചോദ്യത്തിന് സമാധാനമുണ്ട് പറയുന്നു, അതിന് കാരണമുണ്ട്. ശ്രുതി ശ്രവിക്കുന്നതാണോ അത് വിചാരം ചെയ്യുന്നതാണോ, അവിടെ ഏതാണ് മുഖ്യം ഏതാണ് മുഖ്യമല്ലാത്തതെന്ന് തിരിച്ചറിയുന്നു. ഏതാണ് ഗ്രാഹ്യമായിരിക്കുന്നത് ഏതാണ് മുഖ്യമായ രൂപത്തിൽ ഗ്രാഹ്യമല്ലാതിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. എവിടെയും ആവശ്യമുള്ളത് എടുക്കണം, ആവശ്യമില്ലാത്തത് കളയും. ഈ ചോദ്യം തന്നെ ആവശ്യമില്ലാത്തതാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇവിടെ ശ്രുതി എന്തിനു വേണ്ടിയിട്ടാണ്? തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രുതിയിൽ തത്വമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നു? അതുകൊണ്ട് ചോദ്യത്തിനുള്ള നേരായ മറുപടി ഇനി പറയും. അപ്പൊ ആദ്യം ചോദ്യം ചോദിച്ച ആളിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആദ്യം ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യം ശരിയാണല്ലേ, അയാൾ അറിയണ്ടേ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്. ചോദിക്കുന്ന ആൾ അറിയണ്ടേ എന്താ ചോദ്യത്തിന്റെ താല്പര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്നു സത്യപി പ്രതിവേദാന്തം സൃജ്യമാനേഷു ആകാശാദിഷു ക്രമാതിദ്വാരകേ വികാനി. ക്രമാതിദ്വാരകമായ കർമ്മം, അതിലാണ് ഒരാക്ഷേപം പറഞ്ഞത്. ഇവിടുത്തെ ആകാശത്ത് നിന്ന് സൃഷ്ടി എന്ന് പറഞ്ഞു, ഒരിടത്ത് എന്ത് തേജസ്സിൽ നിന്ന് സൃഷ്ടി എന്ന് പറഞ്ഞു, ഇവിടുത്തെ പ്രാണനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, ഒരിടത്ത് ലോകം മുഴുവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വികാനങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ശ്രുതിയിൽ ഉണ്ട്, അംഗീകരിക്കാം. പ്രതിവേദാന്തം ഓരോരോ ഉപനിഷത്തുകളിലും സൃജ്യമാനേഷു ആകാശാദിഷു സൃഷ്ടിയിൽ ആകാശ സൃഷ്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ അതെല്ലാം മനസ്സിലാക്കേണ്ടത് ന സൃഷ്ടി കിഞ്ചിത് വികാനം അസ്തി. പക്ഷേ സൃഷ്ടാവിൽ വിരോധാഭിപ്രായങ്ങളൊന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ശ്രുതികളെ കൊണ്ടുവന്നു, അതൊന്നുമല്ല ശ്രുതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. സൃഷ്ടാവിനെയാണ്, സൃഷ്ടാവിൽ എവിടെയെങ്കിലും വിജ്ഞാനമുണ്ടോ, വിരുദ്ധാഭിപ്രായങ്ങളുണ്ടോ? ഇല്ല എന്നാണ് കുത്തഹ. എന്തുകൊണ്ട്? അത് വിശദീകരിക്കുന്നു. യഥാ വ്യപതിഷ്ഠ ഉക്തേഹി, കാരണത്വേന ച ആകാശാദിഷു. സൂത്രത്തിൽ യഥാ വ്യപതിഷ്ഠ ഉക്തേഹി, ആകാശാദികളുടെ കാരണമായി യഥാ വ്യപതിഷ്ഠ ഉക്തിയാണ്. അതിനെ വിശദീകരിക്കുന്നു. എന്താണ് ഈ യഥാ വ്യപതിഷ്ഠ ഉക്തി? യഥാഭൂതോ ഹി ഏകസ്മിൻ വേദാന്തേ സർവജ്ഞഃ സർവേശ്വരഃ സർവാത്മാ ഏകോ അദ്വിതീയഃ കാരണത്വേന വ്യപതിഷ്ഠഃ തഥാഭൂതൈവ വേദാന്താന്തരേഷു അപി വ്യപതിഷ്യതി. ഒരു ഉപനിഷത്തിൽ എങ്ങനെയാണോ ഈ കാരണത്തെക്കുറിച്ച് പറയുന്നത്, അതിന് യഥാവിപതിഷ്ഠമെന്ന്, അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഉപനിഷത്തുകളിലും കാരണത്തെക്കുറിച്ച് പറയുന്നത്. യഥാവിപതിഷ്ഠസ്യ ഉക്തി എങ്ങനെയാണോ ഒരിടത്ത് പറയുന്നത്, അതുപോലെ മറ്റ് സർവത്രയും പറയുന്നു. അവിടെ വേദാന്തത്തിൽ എന്നുവെച്ച ഉപനിഷത്തിൽ വിരുദ്ധാഭിപ്രായമൊന്നുമില്ല സൃഷ്ടാവിനെ സംബന്ധിച്ച്. അപ്പോൾ ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൃഷ്ടിയെക്കുറിച്ചല്ല, സൃഷ്ടാവിനെക്കുറിച്ചാണ്. സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാനല്ല, അത് നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ശ്രുതിയെ പലരും എടുത്തിട്ട് സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. സൃഷ്ടിയെക്കുറിച്ചല്ല, അവിടെ നിന്ന് സൃഷ്ടാവിനെ ഗ്രഹിക്കണം. അതാണ് ഏകസ്മിൻ വേദാന്തേ. ഒരു വേദാന്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ സർവജ്ഞ സർവേശ്വര സർവാത്മാ സർവജ്ഞന് സർവേശ്വരന് സർവാത്മാവുമായ ഏക ഏകനുമായ അദ്വിതീയ അദ്വിതീയനുമായ ആ തത്വത്തെ കാരണത്വേന വ്യപതിഷ്ഠ കാരണമായി പറഞ്ഞിരിക്കുന്നു. യഥാഭൂത അതെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് തഥാഭൂത, അതുപോലെ തന്നെയാണ് വേദാന്താന്തരേഷവി അന്യ വേദാന്തങ്ങളിലും ഉപനിഷത്തുകളിലും വിപതിശ്ശേരി പറയുന്നത്. ഒരുപനിഷത്തിൽ എങ്ങനെയാണോ കാരണത്തെക്കുറിച്ച് പറയുന്നത്, അതുപോലെ തന്നെയാണ് എല്ലാ ഉപനിഷത്തുകളിലും കാരണത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ വികാനം വിരുദ്ധ അഭിപ്രായങ്ങളില്ല. സൃഷ്ടിയെക്കുറിച്ചല്ല ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, സ്രഷ്ടാവിനെ മനനം ചെയ്ത് ഗ്രഹിക്കണം. അതാണ് തദ്യഥ അതിനെ വിശദീകരിക്കുന്നു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇരി തൈത്തിരീയത്തിൽ തന്നെ ഇവിടെ എന്താ പറയുന്നത്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അവിടെ സ്രഷ്ടാവിനെ കുറിച്ചാണ് പറയുന്നത്, സൃഷ്ടിയെക്കുറിച്ചല്ല. തത്രതാവത് ജ്ഞാനശബ്ദേന പരേണച തദ്വിഷേണ കാമയിതൃത്വവചനേന ചേതനം ബ്രഹ്മ നിരൂപയത് അപരപ്രയോജ്യത്വന ഈശ്വരം കാരണം അബ്രവീത്. ആ ഒരു ഭാഗത്തെ എടുത്ത് നോക്കുക. അവിടെ ഈശ്വരം കാരണം അബ്രവീത്, ആ സത്യജ്ഞാനം അനന്തം എന്ന് പറഞ്ഞതിന് ശേഷം അല്പം മുമ്പോട്ട് പോയി അവിടെ തദാത്മാനം സ്വയം അകുരുത തസ്മാത് വാ ഏതസ്മാത് ആത്മനാകാശ സംഭൂത എന്ന് പറയുന്നിടത്തെല്ലാം അവിടെ എന്താണ് ഈശ്വരനെ കാരണമായി പറഞ്ഞിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ജഗത്തെന്തെന്നുള്ളതല്ല, ജഗത്തിന് കാരണം എന്താണ്, ജഗത്തിന് കാരണം എന്താണെന്ന് മനസ്സിലായാൽ ജഗത്ത് എന്താണെന്ന് മനസ്സിലാവും. അതടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ജഗത്തിനെ അല്ലെങ്കിൽ സൃഷ്ടിയെ പിന്നെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അദ്വൈതിയെ സംബന്ധിച്ച്. ബാക്കി ആവശ്യമുള്ളവർ പഠിക്കട്ടെ. ഒരാൾക്ക് എന്താ വേണ്ടതെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഒരാൾ ശ്രുതിയെ ആശ്രയിക്കുന്നത്? മനുഷ്യത്തിനെ ആശ്രയിക്കുന്നത് അദ്വൈത ബോധത്തിന് വേണ്ടിയാണെങ്കിൽ എന്ന് മാത്രമല്ല ഭാഷകാരം പറയുന്നത്, ഉപനിഷത്തിന് അദ്വൈത ബോധത്തിന് വേണ്ടി മാത്രമേ ആശ്രയിക്കാവൂ. അല്ലാതെ ഈ പ്രപഞ്ചം പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ ആശ്രയിക്കരുത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആശ്രയിക്കരുത്. പ്രപഞ്ചം എന്താണെന്ന് അദ്വൈതി പറയുന്നുണ്ട്. പ്രപഞ്ചത്തെ പഠിക്കണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പഠിക്കാം. ഉപനിഷത്ത് അതിനു വേണ്ടിയുള്ളതല്ല. ആൾക്കാർ പറയുള്ളൂ ഇന്നുള്ള സയൻസിനെക്കാളും എല്ലാം വലിയ സയൻസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അത് അദ്വൈതി തന്നെ അംഗീകരിക്കുന്നു. അദ്വൈതി എന്താ പറയുന്നത്? ശ്രുതി പറയുന്നത് ഈശ്വരൻ ആണ് സൃഷ്ടിയുടെ കാരണം. അതാണ് അവിടെ പറയുന്നത്. സൃഷ്ടി എന്താണെന്ന് ഇനി പറയും. അത് ഈശ്വരൻ എങ്ങനെ കാര്യമാകുന്നു? അപരപ്രയോജ്യത്വേന. കാരണം ഇവിടെ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ എവിടെ സൃഷ്ടി നടന്നാലും ശരി അത് പരപ്രയോജ്യമായിരിക്കും. എന്നുവെച്ചാൽ അവിടെ ആ സൃഷ്ടിയെ അതുപോലെ സ്രഷ്ടാവിനെ പ്രേരിപ്പിക്കുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ കാണും, അല്ലാതെ സംഭവിക്കത്തില്ല. വാക്കോ മനസ്സോ ശരീരമോ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിയായി. ഒരു നിമിത്തമില്ലാതെ സംഭവിക്കത്തില്ല, എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടായിരിക്കും. അതാണ് പരപ്രയോജ്യം എന്ന് പറയുന്നത്. പരനാൽ പ്രേരിതനായി സൃഷ്ടി സംഭവിക്കുന്നു സർവത്ര. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈശ്വര സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അപരപ്രയോജ്യം. പരപ്രയോജ്യമല്ല എന്നുവെച്ചാൽ അവിടെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ഒന്നുകൊണ്ടുമല്ല, അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. മറുപടി പറയാം, പക്ഷെ അതൊന്നും ശരിയായ മറുപടി ആയിരിക്കത്തില്ല. ആ മറുപടിയിൽ നമുക്ക് ഏത് മറുപടിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കാണത്തില്ല, അല്ലെങ്കിൽ ആ മറുപടി അപൂർണമായിരിക്കും. എന്തുകൊണ്ട്? അവിടെ അപരപ്രയോജ്യമാണ് സൃഷ്ടി, അതങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം പറയും. അതുകൊണ്ടാണ് മാണ്ഡവ്യത്തിലും മറ്റും പറയുന്നതാണ് എന്താ, ദേവശേഷ സ്വഭാവവും. ഇത് ദേവന്റെ സ്വഭാവമാണ്. പിന്നെ അദ്വൈതത്തിന്റെ ബാലപാഠങ്ങളിലൊക്കെ പറയും അവിടെ നിമിത്തം ഇന്നതാണ്, ഉപാദാനം ഇന്നതാണ്, അഭിന്ന നിമിത്ത ഉപാദാനമാണ് എന്നൊക്കെയുള്ള സാങ്കേതികമായ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മുഖ്യമല്ല. അതെങ്ങനെ ഇങ്ങനെയുള്ള ജിജ്ഞാസുക്കള് അവരുടെ ജിജ്ഞാസയ്ക്കനുസരിച്ച് സമാധാനപ്പെടുത്താൻ വേണ്ടി അദ്വൈതത്തിൽ അങ്ങനെയുണ്ട്. ഈ നാനാതരത്തിലുള്ള പ്രക്രിയകൾ വരുന്ന അങ്ങനെയാണ്. ഒന്ന്, തത്വം എന്താണെന്ന് പറയുക. അവ നിരുപാധീയമാണ്. അതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്നത്. മറ്റൊന്നങ്ങനെയല്ല. ഒരാളൊരു സംശയം വരുന്നു, സംശയം ചോദിച്ചാൽ സംശയത്തിന് അധിക അനുസരിച്ച് മറുപടി പറയുന്നു. അല്ലാതെ വലിയ തത്വങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് അതി രണ്ട് നാല് എന്നൊരു കുട്ടിയെ പഠിപ്പിക്കാൻ രണ്ട് കല്ലും പിറക്കി വെച്ച് അത് നാലെന്ന് കാണിച്ചു കൊടുക്കും. അവിടെ കണക്കിന്റെ ഉപരിപാഠങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ഇങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുന്നു, സ്ഥിതിയുണ്ട്, സംഹാരം സംഭവിക്കുന്നു എന്നെല്ലാമുള്ള ബുദ്ധിയോടുകൂടിയിരിക്കുന്നു ഒരുവൻ ചോദിക്കുമ്പോൾ അതിന് ചില പ്രക്രിയകളൊക്കെ പറയും. ആദ്യം ആകാശമുണ്ടായി, പിന്നെ വായുണ്ടായി, അല്ലെങ്കിൽ അവിടെ ഒരു ശക്തി ഉണ്ടായിരുന്നു, ആ ശക്തിയിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം വെറും ബാലപാഠങ്ങളാണ്. ഇവിടെ പറയുന്ന എന്താണ്, അതൊന്നും വിവക്ഷിതമല്ല, താല്പര്യത്തോടു കൂടി പറയുന്നതായിരുന്നു. പക്ഷെ ചോദ്യകർത്താവിന് സമാധാനം വരണ്ടേ, ഇല്ലെങ്കിൽ ബാക്കി പറയുന്ന തത്വത്തെ ശ്രവിക്കത്തുള്ളൂ. നേരിട്ട് തത്വം പറഞ്ഞ ആരും കേൾക്കത്തില്ല. ഇപ്പൊ സൃഷ്ടിയെക്കുറിച്ച് ഉപനിഷത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് അപരപ്രയോജ്യമാണ്, അനുഭൂര നിമിത്തവുമില്ല. പിന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലോ, അത് സംഭവിക്കുന്നു അത്രമാത്രം. അങ്ങനെ സംഭവിക്കുന്നു. ഏതുപോലെ നമ്മുടെ അനുഭവം തന്നെയുണ്ട് ജാഗ്രത്. ഇതിനെന്താ നിമിത്തം എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു നിമിത്തം പറയാൻ പറ്റില്ല. പിന്നെ എന്താ ഇത് സംഭവിക്കുന്നു, ഇതുവരെ സുഷുപ്തിയിലായിരുന്നു, ഇപ്പൊ ഇത് സംഭവിച്ചു എന്നല്ലാതെ സമാധാനം പറയാം, നിമിത്തങ്ങളെല്ലാം പറയാം. പക്ഷെ അതൊന്നും പൂർണ്ണമാകത്തില്ല, അപൂർണമാകും. ഇവിടെ അതാണ് അപരപ്രയോജ്യമാണ് സൃഷ്ടി. പരപ്രയോജ്യമല്ല, പരപ്രേരിതമല്ല, പരനിമിത്തമില്ല. അതാണ് ശ്രുതി പറയുന്നത്. അത് അപരപ്രയോജ്യം എന്നുള്ളതിനാണ് ശ്രുതി പറയുന്നത് ആത്മാനം സ്വയം അകുരുത എന്ന് പറയുന്നത്. അത് സ്വയം എന്ന് പറയുന്നത് എന്താണ്, അതിന് വേറെ നിമിത്തമൊന്നുമില്ല. അതിനാണ് ചിലടത്ത് ഇനി ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന അടുത്തു വരുന്ന ഭാഗത്ത് എന്ന് പറയും അതൊരു ലീലയാണെന്ന് പറയുന്നതാണ്. നിമിത്തം ഇല്ല, പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്നു, അതിനെന്തെങ്കിലും നിമിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു എന്തിനാണെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു സന്തോഷം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നു. ആപ്തകാമസിക സ്പൃഹ പറയില്ല, ആപ്തകാമനാണ്. ചിലപ്പോ ചിലർ വെറുതെ ഇങ്ങനെ തലയാട്ടും കൈയും കാലും ഒക്കെ വിറപ്പിക്കും, എന്തിനെന്ന് ചോദിച്ചാ ഒന്നുമില്ല. ദേഹത്ത് കൊതുക് വന്നിരുന്നിട്ടൊന്നുമില്ല, പറഞ്ഞ ഒരു സന്തോഷം. വേറൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അത് ചെയ്യും. അതുപോലെ എന്താണോ ആപ്തകാമന സ്പൃഹയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു തദാത്മാനം സ്വയം അകുരുത, തന്നെ തന്നെ ഇങ്ങനെയൊക്കെ ആക്കി. എന്തിനു അങ്ങോട്ട് ചിന്തിക്കരുത്, അതിന് ഉത്തരം കിട്ടത്തില്ല. ഉത്തരം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, മറുപടി ആഗ്രഹിക്കുമ്പോൾ അത് യുക്തിയുക്തമായിരിക്കണം. അവിടെ യുക്തിയില്ല. അതാണ് ശ്രുതി പറയുന്നത്. എന്താണ് അപരപ്രയോജ്യത്വന് ഈശ്വരൻ, അങ്ങനെയാണ് ഈശ്വരന് കാരണമെന്ന് പറയുന്നത്. അല്ലാതെ ദൈവം ഇന്നതിനു വേണ്ടി സൃഷ്ടിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും. അവസാനം ദൈവത്തെ തന്നെ അംഗീകരിക്കാൻ കഴിയാതെ, ഇതെന്ത് വകതിരിവില്ലാത്ത ദൈവം എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് സൃഷ്ടിയിലെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സുഖം, അതുപോലെ തന്നെയാണ് ദുഃഖം. പൂച്ചയ്ക്ക് വിളയാട്ടം, എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞ പോലെയാവും ദൈവത്തിന്റെ അവസ്ഥ. കാരണം ഒരുപാട് ദുരിതങ്ങൾ കൊണ്ട് മനുഷ്യനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ദൈവത്തിന്റെ പണിയാണെങ്കിൽ ദൈവം ഒരു സാഡിസ്റ്റാണ്. ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് അവസാനം, അതായത് ഒരുപാട് രോഗങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ടിട്ട് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, രോഗം ഉണ്ടാക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നത് ഒരു ഡോക്ടറുടെ പണിയാണ്. ഒരിക്കലും ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, രോഗത്തെ ഉണ്ടാക്കുക പിന്നെ മരുന്ന് കൊടുക്കുക, അതൊരിക്കലും ചെയ്യത്തില്ല. അപ്പോ ഈ മനുഷ്യന് ഇത്രയും കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരന്തങ്ങൾ, സൃഷ്ടിയുടെ ഉത്തരവാദിത്വം ഈശ്വരന് പോയി കഴിഞ്ഞാൽ ഇതിനും ഉത്തരവാദി ഈശ്വരനാണ്. ആദ്യ ഫ്ലഡ്, പിന്നെ റിലീഫ്. ഇത് ഈശ്വരന്റെ പണിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഈശ്വരനെ എന്ത് പറയാൻ പറ്റും? അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. വെള്ളപ്പൊക്കം വരുന്നു, കുറേ എണ്ണം ചാകുന്നു, കുറേ എണ്ണം രക്ഷപ്പെടുന്നു. രക്ഷപ്പെടുത്തിയൊക്കെ ഈശ്വരൻ. അപ്പൊ കൊന്നതോ അതെ സമാനം പറയാൻ പറ്റില്ല. ഒരാൾക്ക് ആക്സിഡന്റ് വന്ന് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് തനിയൊക്കെ പൊട്ടി പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഈ പോയതൊക്കെയോ ആരുടെ അനുഗ്രഹം? നേരെ ജോയിരുന്ന കൈയും കാലുകളൊക്കെ പോയത് അതാരുടെ അനുഗ്രഹമാണ്? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അപരപ്രയോജ്യനാണ് ഈശ്വരൻ എന്ന് പറയുന്നു. നിമിത്തത്തെ എടുക്കാൻ ഒക്കത്തില്ല എന്നുവെച്ചാൽ അവിടെയൊന്നും യുക്തിയുക്തമായൊരു മറുപടി കിട്ടത്തില്ല. അതുകൊണ്ട് അദ്വൈതിയുടെ നിലപാട് ഇതാണ്, സൃഷ്ടികർത്താവ് ഈശ്വരൻ തന്നെ, പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നു, അതിന് നിമിത്തമൊന്നുമില്ല. ഈശ്വരന് നിമിത്തമില്ല എന്നർത്ഥം. ഈശ്വരന് അതിന്റെ നിമിത്തത്തിൽ നിന്നും മറ്റൊരു നിമിത്തവും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടുകൂടെ പറഞ്ഞു എന്താണ്? തദാത്മാന സ്വയം അതുലിത. ഭാഷകാരൻ വളരെ ആലോചിച്ചിട്ടാണ് ആ ഭാഗം വ്യാഖ്യാനിക്കുന്നത്. സ്വയം ഇങ്ങനെ ആയിത്തീർന്നു, അതിന് നന്മയ്ക്ക് ഈശ്വരന്റെ എന്നെ ഉത്തരവാദിയായിട്ടെടുത്ത, തിന്മയ്ക്കും അതുപോലെ തന്നെ ഉത്തരവാദിയാകും. അപ്പൊ അടുത്ത ചർച്ച ചെയ്യും ബ്രഹ്മസൂത്രത്തിൽ. നൈരുഗ്രണ്യ വൈഷമ്യം, ഈശ്വരൻ വളരെ നിഷ്ഠുരനും ക്രൂരനുമൊക്കെയായി അവസാനം പറയേണ്ടി വരും. അപ്പൊ ഈശ്വരൻ അവിടെ കൊണ്ട് എത്തിക്കരുത്, ചിന്തിച്ച് ചിന്തിച്ച്. രണ്ടാം അധ്യായത്തിൽ അത് ചർച്ച ചെയ്യും. അപ്പൊ സൃഷ്ടിക്ക് അങ്ങനെ ഒരു കാരണം അല്ല, പല മതങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഒക്കെ അബദ്ധമാണ്. ഇവിടെ അതല്ല അദ്വൈതി പറയുന്നു, സ്വയം അങ്ങനെ ആയിത്തീർന്നു എന്നാണ്. അത് പറയുന്നു, അത് എങ്ങനെ പറഞ്ഞു? അപരപ്രയോജ്യത്വേന ഈശ്വരൻ കാരണം അബ്രവീ, ഈശ്വരനെ കാരണമായി പറഞ്ഞു. അപരപ്രയോജ്യനായി ശ്രുതി, അത് അവിടെ എങ്ങനെ? പരേണച തദ്വിഷയന കാമയതൃത്വ വചനേന, അടുത്ത് പറയുന്നു ഈശ്വരൻ അങ്ങനെ സങ്കല്പിച്ചു, സൃഷ്ടി സങ്കല്പമാണ് എന്ന് പറയുന്നു. അത് തുടർന്നു വരുന്ന ഭാഗം പരേണ ചതദ്വിഷയന എന്ന് പറഞ്ഞാൽ സത്യജ്ഞാനം അനന്തം എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ തദാത്മാനം സ്വയം അകുരുത ഏതസ്മാത് ആത്മന ആകാശം, അങ്ങനെ പറയുന്നു അവിടെ. ഈ ആത്മാവിൽ നിന്ന് ആകാശം സംഭവിച്ചു അത്രയാണ്, സൃഷ്ടിച്ചൊന്നും പറയുന്നില്ല. എന്താ തന്റെ ഈ ജാഗ്രതത്തിനെ താൻ സൃഷ്ടിച്ചതാണ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം അത് സൃഷ്ടി, ഈ ജാഗ്രത ഇങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് താൻ സുഷുപ്തിയിലായിരുന്നു. അപ്പോ ഈ ജാഗ്രത ഇതിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഇച്ഛ, പ്രവൃത്തി, അറിവ് ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനെ സൃഷ്ടിച്ചത്? ഇതൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അതിനെ സുഷുപ്തി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ സംഭവിച്ചു? സ്വയമേവ അകുരുത, ഇതിങ്ങനെ ആയിത്തീർന്നു, താൻ തന്നെ ഇങ്ങനെ ആയിത്തീർന്നു. അതുകൊണ്ട് പറഞ്ഞെന്താണ് സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, തസ്മാത് ആത്മനാകാശ സംഭൂത, ആകാശ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിമിത്തം പറയാനില്ലെന്നർത്ഥം. അതാണ് തുറന്നു വരുന്ന ഭാഗങ്ങളിൽ തദ്വിഷയണ. പിന്നെ എന്താ അതിനൊരു കാരണം പറയാൻ? അതാണെന്ന് പറഞ്ഞത് സത്യം ജ്ഞാനം എന്ന് പറഞ്ഞു. ഇത് ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് എന്ത് പറയുന്നത്? സൃഷ്ടി എന്ന് പറയുന്നത് ആ സങ്കല്പമാണ്, സൃഷ്ടി സ്വയം തന്നെ സങ്കല്പമാണ്. അതങ്ങനെ മനസ്സിലാക്കാം, സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്വപ്നത്തിലും സംഭവിക്കുന്നത് സൃഷ്ടി അവിടെ സങ്കല്പമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാതെ അവിടെ എന്താ? അതുപോലെ അതാണെന്ന് സ്വീകരിക്കേണ്ട, ഇത് അതുപോലെയാണെന്ന് സ്വീകരിക്കാം. അതുകൊണ്ടാണ് ജ്ഞാനം എന്ന് പറഞ്ഞതിന് ശേഷം തദ്വിഷയണ കാമയതൃത്വ ശ്രവേണ, അത് ആ ജ്ഞാനം, അവിടെ ജ്ഞാനം എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണത്, അവിടെ കാമന സംഭവിച്ചു. ബ്രഹ്മവിഷയകമായ കാമനയെക്കുറിച്ച് അവിടെ പറയുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മത്തിൽ കാമന സംഭവിച്ചു, ഈശ്വരനിൽ സങ്കല്പ കാമന എന്ന് വെച്ചാൽ സാധാരണർത്ഥത്തിലുള്ള സങ്കല്പം, അത് അത് സംഭവിച്ചു. ആ സങ്കല്പം എന്ന് പറയുന്ന അത് തന്നെ സൃഷ്ടി എന്ന് പറയും. എന്തുകൊണ്ട് അതിനെ ജ്ഞാനമെന്ന് പറഞ്ഞു? ആണ് സത്യം ജ്ഞാനം അനന്തമെന്ന് ആദ്യം പറഞ്ഞത്. ബ്രഹ്മ നിരൂപയത്, ഇങ്ങനെയാണ് അവിടെ ചേതനമായ ബ്രഹ്മത്തെ ആദ്യം നിരൂപണം ചെയ്തതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിയെ വെളിപ്പെടുത്തുക. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആത്യന്തികമായി സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ചേതന സങ്കല്പമാണ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. തദ്വിഷയനൈവ പരേണ ആത്മശബ്ദേന ശരീരാദികോശ പരമ്പരയ സ അന്തരനുപ്രവേശനേന സർവേഷാം അന്ത പ്രത്യേകാത്മാനം നിരധാരയത്. അത് കഴിഞ്ഞു തുടർന്നു വരുന്ന ഭാഗത്ത് ഇവിടെ മാത്രമല്ല ചാന്തോഗ്യത്തിലും പല ഭാഗങ്ങളിലും ആണ് യഥാപ്രതിഷ്ഠ ഉക്തേഹ. ഒരു സ്ഥലത്ത് എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ ഭാഗത്തും പറയുന്നു. അപ്പൊ സങ്കല്പരൂപത്തിൽ സൃഷ്ടി, അത് സംഭവിച്ചിട്ട് അടുത്ത് കഴിഞ്ഞ് സർവസൃഷ്ടിയിലെയും പ്രത്യേക ആത്മാനം പ്രത്യേക സ്വരൂപം എന്താണെന്ന് നിരധാരയത് നിർണയിച്ചു, നിർദ്ധാരണം ചെയ്തു. തുടർന്ന് വരുന്നു അതായത് സൃഷ്ടിയുടെ സ്വരൂപത്തെ നിർണയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി എന്താണെന്ന് നിർണയിക്കുക. എന്താണ് ഈ സൃഷ്ടി? കാരണം ആദ്യം പറഞ്ഞ സൃഷ്ടി എന്ന് പറയുന്നത് ചേതന സങ്കല്പമാണ്, ബ്രഹ്മസങ്കല്പമാണ്. അപ്പൊ പിന്നെ സൃഷ്ടിയുടെ സ്വരൂപം എന്താണ്? പ്രത്യേക അതിൽ എന്താണോ ആന്തരികമായിരിക്കുന്നത് അതാണ് സൃഷ്ടിയുടെ സ്വരൂപം. അത് സൃഷ്ടിയിൽ എന്താണ് ആന്തരികമായിരിക്കുന്നത്? സൃഷ്ടിയിൽ ആന്തരികമായിരിക്കുന്നത് അടുത്ത് തെളിച്ചു പറയും ഭാഷകാലം. ആ സൃഷ്ടിയുടെ അസ്തിത്വം ഉണ്മ സത്ത അതാണ്. എന്തുകൊണ്ട്? സൃഷ്ടിയിൽ എവിടെയാണ് അനുഭവിക്കുന്നത്? അതിനെയാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള സൃഷ്ടി ആയിക്കൊള്ളട്ടെ, സൃഷ്ടിയിൽ നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സൃഷ്ടിയെ നിരൂപണം ചെയ്യുമ്പോൾ സർവത്ര അനുഭവിക്കുന്നത് സൃഷ്ടിയുടെ അസ്തിത്വമാണ്. അതാണ് അതിൻ്റെ ആന്തരികമായ സ്വരൂപം. എന്താണ് അത്? ആ സൃഷ്ടിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവ് തന്നെയാണ്. അതിനാണ് പറഞ്ഞത് സത്യം ജ്ഞാനം അനന്തം എന്ന് പറഞ്ഞത്. കാരണം അതിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടിയില്ല, സത്യയിൽ നിന്ന് സൃഷ്ടിയെ വേർതിരിക്കാൻ കഴിയത്തില്ല. അതിനാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞെന്താണ് സത്യം, പിന്നെയാണ് ബാക്കിയെല്ലാം പറഞ്ഞത്. സത്യം എന്ന് പറയുന്നത് സത്, അങ്ങനെയാണ് സത്യം എന്ന് പറയുന്നത്. ഏവ സത്യ, സത് തന്നെയാണ് സത്യം. അതാണ് സൃഷ്ടിയുടെ സ്വരൂപം. അതിനെ അദ്വൈതിയുടെ ഭാഷയിൽ പറയുമ്പോൾ പ്രത്യേക ആത്മാ എന്ന് പറയും. ആ സൃഷ്ടിയുടെ സ്വരൂപം എവിടെയിരിക്കുന്നു? സർവസൃഷ്ടികളിലും. സർവസൃഷ്ടിയും അതായിരിക്കുന്നു. എന്തുകൊണ്ട്? സൃഷ്ടി എന്ന് പറയുന്നത് ആ സത് സങ്കല്പമാണ്. സത്സങ്കല്പമാകുമ്പോൾ അത് സത്തായിരിക്കാനേ വഴിയുള്ളൂ. അടുത്ത് പറയുന്ന ജ്ഞാനമെന്ന് പറയുന്നു അത് സത്തിനെ തന്നെയാണ് ജ്ഞാനമെന്നും പറയുന്നു. അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. സത്ത് സത്തിന്റെ ജ്ഞാനം അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. സത്ത് തന്നെ ജ്ഞാനം. അപ്പൊ സത് സങ്കല്പം അതാണ് സൃഷ്ടി. സൃഷ്ടിയുടെ ആന്തരികമായ ആ സ്വരൂപം, അതിനെ അദ്വൈതി പറയുന്ന പ്രത്യേകാത്മാ സൃഷ്ടി എന്ന് പറയുന്ന എന്താണ്? പ്രത്യേകാത്മാവാണ് സർവത്ര. ശ്രോതാവ് ഒരു ജീവൻ എന്നുള്ള നിലയ്ക്ക് ശ്രോതാവ് എന്താണ്? ഒരു സൃഷ്ടിയാണ്. പക്ഷെ എന്താണ് ശ്രോതാവ്? അവിടെ പ്രത്യേകാത്മാണ് എന്ന് വെച്ചാൽ സൃഷ്ടാവിന്റെ സ്വരൂപമാണ്. ഏതൊരു സത്താണോ, അല്ലെങ്കിൽ ഏതൊരു സത്താണോ ജ്ഞാനമായി സങ്കല്പമായി പ്രകാശിച്ചത്, ആ സത്ത് തന്നെയാണ് സൃഷ്ടിയല്ല. അതാണ് പറയുന്നത് പ്രത്യേകാത്മാനം നിരധ. ആ രീതിയിൽ ശ്രുതി തന്നെ പ്രത്യേക സ്വരൂപത്തെ, ആന്തരികമായ സ്വരൂപത്തെ നിരൂപണം ചെയ്തു, നിർദ്ധാരണം ചെയ്തു. എവിടെ? സർവേഷാം അന്തഃ. എന്നുവെച്ചാൽ ഇവിടെ എന്താണോ സൃഷ്ടിയായി അനുഭവപ്പെടുന്നത് സർവത്തിൻ്റെയും ഉള്ളിൽ, അതിൻ്റെ അതാണ് അന്തഃ പ്രത്യേകാത്മന, ഉള്ളിൽ ആന്തരികമായ സ്വരൂപമായി. ആന്തരികം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമായി, ബാഹ്യമായി കാണുന്നത് പറയും. അത് അതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് വിളിക്കുന്നത്, നാമരൂപങ്ങൾ. അതിൻ്റെ ആന്തരികമായ സ്വരൂപം ആണ് സർവേഷാം അന്തഃ. ഓരോ ജീവന്മാരെയും ഭൂതങ്ങളെയും സൃഷ്ടിയുടെ എല്ലാ വൈചിത്രത്തെയുമാണ് സർവേഷാം എന്നുള്ളതുകൊണ്ട് പറയുന്നു. പ്രത്യേകാത്മാനം നിരധാരയ. അതിനുവേണ്ടി ശ്രുതി എങ്ങനെയാണ് വിശദീകരിച്ചതിനെ? ബ്രഹ്മവിഷേണ ഏവ പറയുന്നു. ഇവിടെ എല്ലാം, അതായത് ആദ്യം തദ്വിഷേണ കാമയിതൃത്വം, ആദ്യം പറഞ്ഞു സൃഷ്ടാവ് കാമിച്ചു എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ സങ്കല്പിച്ചു. അവിടെ എന്താണ് വിഷയം? ശ്രുതിയെ സംബന്ധിച്ച് എന്താണ് വിഷയം? കാമനയോ സങ്കല്പമോ ഒന്നുമല്ല, ആ സൃഷ്ടാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് ഇവിടെ വിഷയം. ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നതും ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നതും ശ്രുതിയുടെ പ്രതിപാദ്യവും എല്ലാം സൃഷ്ടാവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നു, അങ്ങനെ അസൃഷ്ടി സംഭവിച്ചു, നാനാ ശരീരങ്ങളുണ്ടായി, ആ ശരീരത്തിൽ സൃഷ്ടാവ് അനുപ്രവേശം ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇവിടെയും നാനാ ശരീരങ്ങളോ നാനാരൂപത്തിലുള്ള സൃഷ്ടിയോ ഒന്നുമല്ല അവിടെ ശ്രുതിയുടെ വിഷയം എന്ന് പറയുന്നത്, അവിടെയും സൃഷ്ടാവ് തന്നെ. സർവത്ര ശ്രോതാവിനെ സൃഷ്ടാവ് എന്താണെന്ന് ബോധിപ്പിക്കുകയാണ്, അതിനുള്ള ശ്രമമാണ് ശ്രുതി ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, സൃഷ്ടിക്ക് എന്താണ് കാര്യം, എന്താണ് അതിന് കാരണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ, അങ്ങനെ പലതരത്തിൽ പറഞ്ഞത്, ആദ്യം സൃഷ്ടിച്ച എന്ത്, ഇത്തരം ചോദ്യങ്ങളൊന്നും ഇവിടെ ഉപനിഷത്തിനെ സംബന്ധിച്ച് പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ ഇവിടെ എല്ലാം തദ്വിഷയമായിട്ടാണ് ചർച്ച, എന്നുവെച്ചാൽ ബ്രഹ്മവിഷയമായിട്ടാണ്. സൃഷ്ടാവിനെ സംബന്ധിച്ചാണ്, അല്ല സൃഷ്ടിയെ സംബന്ധിച്ചല്ല. സൃഷ്ടി എന്താണെന്ന് അവസാനം പറയും. സൃഷ്ടി എന്താണപ്പോ? സൃഷ്ടാവ് തന്നെ. സൃഷ്ടാവിൽ നിന്ന് വേറിട്ട് കൂടെ ഒരു സൃഷ്ടി ഇല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ പിന്നെ സൃഷ്ടിയെ സൃഷ്ടാവിൽ നിന്ന് വേർപെടുത്തിയിട്ട് സൃഷ്ടി എങ്ങനെയെന്ന് ചോദിക്കേണ്ട കാര്യമെന്ന് തോന്നുന്നു, അതിനാവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തദ്വിഷയനൈവ. തുടർന്ന് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തും അവിടെ സൃഷ്ടാവ് തന്നെയാണ് വിഷയം. തദ്വിഷയനൈവ പരേണാത്മശബ്ദേന, അതിനെ സൂചിപ്പിക്കാനാണ് തുടർന്ന് തദാത്മാനം സ്വയം അകുരുത ഏതസ്മാദാത്മനഃ. അവിടെയെല്ലാം ആത്മശബ്ദം പ്രയോഗിച്ചു. ആത്മശബ്ദം പ്രയോഗിക്കുന്നത് സൃഷ്ടാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അണുപ്പരയണ ആത്മശബ്ദേന എന്നുവെച്ചാൽ ശ്രുതിയിൽ തുടർന്ന് വരുന്ന ആത്മശബ്ദം കൊണ്ട് ശരീരാദികോശ പരമ്പര. അവിടെ പിന്നെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം, അതെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്ത അന്നമയം പ്രാണമയം മനോമയം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ പഠിപ്പിക്കുന്ന തരത്തിലല്ല ശ്രുതി പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. ഓരോ പ്രകരണങ്ങളിലൊക്കെ അന്നമയം പ്രാണമയം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ബുദ്ധി തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ശ്രുതി ആ രീതിയിലൊന്നുമല്ല പറയുന്നത്. ശ്രുതി അന്നമയം പ്രാണമയം എന്നെല്ലാം പറയുമ്പോൾ എന്തിനെ ബോധിപ്പിക്കാനാണ്? ഇങ്ങനെ ജീവനുണ്ടെന്നും ജീവൻ അഞ്ച് കോശങ്ങളുണ്ടെന്നും വാളിൻ്റെ പുറപോലെയാണെന്നും അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവിരിക്കുന്നുവെന്നും ഇങ്ങനെയുള്ള കൽപ്പനകളൊന്നും അല്ല ശ്രുതി പറയുന്നു. അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. തൈത്തിരിയും ആ ഭാഗം വീണ്ടും കേട്ടു നോക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിലാകാത്തവർക്ക് പക്ഷെ ചില ആചാര്യന്മാർ അങ്ങനെയുള്ള പ്രക്രിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണ്? ഈ തത്വത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറഞ്ഞിരിക്കുന്നു. ഒന്നും അദ്വൈതത്തിലെ മുഖ്യകാര്യങ്ങളല്ല ഈ പഞ്ചകോശങ്ങളും. നമ്മൾ പഠിക്കുന്ന രീതിയിൽ അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. ശ്രുതി ആ രീതിയിലല്ല ചർച്ച ചെയ്യുന്നത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ ആത്മശബ്ദേന ശരീരാദികോശ പരമ്പരയ ചന്ദ്ര അനുപ്രവേശനേന, അവിടെ ശരീരാദികോശങ്ങളെ പറഞ്ഞു. പിന്നെ അനുപ്രവേശത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ കോശ പഞ്ചകോശങ്ങൾ, പിന്നെ ആ കോശങ്ങളുള്ള ശരീരം, ആ കോശത്തിൽ ആ ശരീരത്തിന് അനുപ്രവേശം ചെയ്തു. അപ്പം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവിരിക്കുന്നു, ആത്മാവിൻ്റെതാണ് ഈ ശരീരം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാവും, ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ എന്നുള്ള നിലയ്ക്ക് ആകാം. പക്ഷെ അതല്ല മുഖ്യം. പിന്നെന്താ മുഖ്യമായിരിക്കുന്നത്? അവിടെയും ചർച്ച ചെയ്യുന്ന കോശങ്ങളെ കുറിച്ചൊന്നുമില്ല, തദ്വിഷയാണ്. ആ പ്രത്യേക സ്വരൂപത്തെക്കുറിച്ച് പറയണം. ആ പ്രത്യേക സ്വരൂപത്തെ അല്ല നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ സ്ഥൂലമായ ശരീരത്തെ, സൂക്ഷ്മമായ ശരീരങ്ങളെ, ഇതൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അന്നത്തെ അനുഭവപ്പെടുന്നു, അന്നകാര്യമായ ശരീരം അനുഭവപ്പെടുന്നു. അതുപോലെ മനസ്സ്, മനസ്സിൻ്റെ കാര്യമായ കോശം, പ്രാണൻ, പ്രാണന്റെ കോശമായ കാര്യമായ കോശം, വിജ്ഞാനം, വിജ്ഞാനകാര്യമായ കോശം, ഇങ്ങനെ പലതും അനുഭവപ്പെടുന്നുണ്ട്. ശ്രുതിക്ക് അതിലൊന്നും താല്പര്യമില്ല. അതിനെ പടം വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നു. ഇതെന്തോ സയൻസ് പോലെ ആൾക്കാരെ പഠിപ്പിച്ച് കുട്ടികളാക്കാൻ വേണ്ടിയിട്ടല്ല. അതിനൊരു കാര്യമില്ല. അവിടെയൊക്കെ എന്താ ബോധിപ്പിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ അനുഭവം, മൂഢമായ അനുഭവങ്ങൾ. അവിടെയും തദ്വിഷയണ പരമാത്മാവിനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. സൃഷ്ടിയല്ല ബോധിപ്പിക്കുന്നത്, സൃഷ്ടാവിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇതെല്ലാം എന്തായി ബോധിപ്പിക്കുന്നു? ഇതെല്ലാം സൃഷ്ടാവായി ബോധിപ്പിക്കുന്നു. ഇതിനെന്ന് സൃഷ്ടിയായിട്ടല്ല ബോധിപ്പിക്കുന്നു. സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ടെങ്കിലും ഒരിടത്തും ശ്രുതി സൃഷ്ടിയെ സൃഷ്ടിയായി ബോധിപ്പിക്കുന്നില്ല, പിന്നെയോ സൃഷ്ടിയെ സ്രഷ്ടാവായി ബോധിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? ഒരുപാട് ചോദ്യങ്ങൾ സൃഷ്ടിയെ സംബന്ധിച്ച് ചോദിക്കുന്നു, അത് ആവശ്യമില്ലാത്തതാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ സ്രഷ്ടാവിനെ സംബന്ധിച്ച് ചോദിക്കുക. ശ്രുതി തദ്വിഷയേണ, സ്രഷ്ടവിഷയേണ ആണ് സർവത്ര ഇതിനെ പ്രതിപാദിക്കുന്നത്. അത് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളിന്ന് പഠിക്കുന്നത് പോലെയുള്ള സയൻസ് കണക്കൊന്നുമല്ല ഇവിടെ പഠിപ്പിക്കുന്നു. ഒന്നേ ഉള്ളൂ, അവിടെ തദ്വിഷയമായി സ്രഷ്ടവിഷയമായി ഇതെല്ലാം പറയുന്നു. പക്ഷെ ഇതെല്ലാം കാണുന്നു എന്തുകൊണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതിന് സമാധാനമായിട്ട് എല്ലാം പ്രത്യേക സ്വരൂപം കൊണ്ട്, പ്രത്യേക സ്വരൂപത്തിലെ സങ്കല്പമാണ് എന്നിങ്ങനെയാണ് അദ്വൈതം ബോധിപ്പിക്കുന്നത്. അദ്വൈതമല്ലാത്ത ദർശനങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പറയുന്നു, തത്ര താവത് ജ്ഞാനശബ്ദേന പരേണ, തുടർന്ന് വരുന്ന ജ്ഞാനശബ്ദം കൊണ്ട് തദ്വിഷയേണ, ആ ബ്രഹ്മത്തെ തന്നെ വിഷയമായിക്കൊണ്ട് അതിനെ തന്നെ ബോധിപ്പിച്ചുകൊണ്ട് കാമയുദ്ധ വചന, അവിടെ പറയുന്നുണ്ട് അത് കാമിച്ചു എന്ന് വെച്ചാൽ സങ്കല്പത്തെ സൂചിപ്പിക്കുന്ന വചനത്തിലൂടെ ചേതനം ബ്രഹ്മ നിരൂപയ അവിടെയും എന്താണ് ചേതനമായ ബ്രഹ്മത്തെ നിരൂപണം ചെയ്തിട്ട് പ്രപഞ്ചത്തെയല്ല അപരപ്രയോജ്യത്വേന നിരപേക്ഷമായി ഈശ്വരം കാരണം അബ്രവീത് ഈശ്വരനെ ജഗത് കാരണമായി പറഞ്ഞു തദ്വിഷയനെ വീണ്ടും ആ തത്വത്തെ തന്നെ വിഷയമാക്കിക്കൊണ്ട് പരേണ ആത്മശബ്ദേന തുടർന്നു വരുന്ന ആത്മശബ്ദം കൊണ്ട് തത് ആത്മാന സ്വയം അഗുരുത തുടങ്ങിയ ശബ്ദങ്ങൾ സ്ഥലങ്ങളിലെ ആത്മശബ്ദം കൊണ്ട് ശരീരാദികോശ പരമ്പരയ ശരീരാദികോശ പരമ്പരകളെ കുറിച്ച് പറഞ്ഞു ചാത്മവിഷയ പരമ്പരയ അന്തരനുപ്രവേശന പിന്നെ അവിടെ അന്തരനുപ്രവേശത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ട് സർവേഷാന്ത പ്രത്യേകാത്മാനം നിരധാരയ ഈ സർവത്തിന്റെയും പ്രത്യേകമായ ആന്തരികമായ സ്വരൂപം ഇത് പ്രത്യേക ആയ ആത്മാവാണ് എന്ന് നിരധാരയ നിർദ്ധാരണം ചെയ്തു ഇതാണ് ശ്രുതി ചെയ്യുന്നത് ഇത് ശരിയായ രീതിയിൽ ധരിച്ചുകൊണ്ട് വേണം ശ്രുതിയെ സമീപിക്കാൻ അല്ലാതെ പ്രപഞ്ചത്തെക്കുറിച്ച് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് അതൊരു പ്രധാന വിഷയം തുടർന്നത് വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം നിർത്തിയതോടെയാണ് അവിടെ നിന്ന് തുടങ്ങും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അല്ല സപ്രാണം അസൃജത പ്രാണശ്രദ്ധ അപ്പൊ ഇവിടെ ഓർമ്മയുള്ളവരുണ്ട് എനിക്ക് ധൈര്യമായിട്ട് വ്യാകരണം പഠിപ്പിക്കാം കാരണം എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഓർമ്മയുള്ളവർ പറഞ്ഞോളൂല്ലോ പ്രാണശ്രദ്ധാം ഈ വ്യാകരണം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല ഓർമ്മശക്തിയുള്ളവർക്കേ പറ്റൂ എന്നെപ്പോലെയുള്ളവർക്ക് പറ്റിയ ഒരു പണിയല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങളിലൊക്കെ ഉള്ളൊരു വിശ്വാസം കൊണ്ട് ക്വചിത് അക്രമേണ ഏവ തിരി എന്താണ് അതിൻ്റെ വൃത്തി ഒന്നുകൂടി സാറൊന്ന് ആലോചിച്ച് അതിലോട്ട് നോക്കിയിട്ട് പറഞ്ഞൊരു തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്നുകൂടി അവിടെ ശ്രദ്ധിക്കണം ഹല്ല് വരത്തില്ല അപ്പൊ ഏത് വരും എന്തുവരും പിന്നെ ഇമാൻ ലോകാൻ തോർലിക്ക് വൃത്തിയുണ്ടോ എന്താണ് തവർഗസ്യ ലകാരേ പരേ പരസവർണം വരുന്നതാണ് ഇമാൻ തവർഗത്തിലാണ് നഗാരം വരത്തിൻ്റെ കാരം ഇരിക്കുമ്പോൾ പരസവർണം വരുന്നു ഇമാൻ ലോകാൻ മാറിപ്പോരു പരസവർണം വരുന്ന വേറെ സൂത്രം നമ്മൾ പഠിച്ചത് വാപദാന്തസ് അവിടെ എന്തിനാണ് പരസവർണം വരുന്നത് അനുസ്വാരത്തിന് ഇവിടെ അത് വരത്തില്ല എന്തുകൊണ്ട് അനുനാസ്യമില്ല വളരെ സ്പഷ്ടം ഇവിടെ നകാരമാണ് നകാരത്തിന് മോഹനസ്വാര പ്രവർത്തിക്കത്തില്ല ഇമാൻ ലോകാൻ അസൃജത അംഭൂ അംഭോ മരീചി അശിച്ച മരീചി മരീചി മരം മരീചി മരീചീർ മരം അവിടെയോ അപഹ ഇതി തഥാ ക്വചിത് അസത്പൂർവിക അസത്പൂർവിക ഖരിച്ച താവുന്നു കഴിഞ്ഞാൽ ഉടൻ പറയാം സൃഷ്ടി പഠ്യത്തെ അസദ് അസദ്വാനഞ്ജസ്വന്തി ഇതം അഗ്രേ ആസീത് അഗ്രേ ആസീത് ആസീത് തതഹ ഫരിച തത്തോവാന്നോടത് തത്തോവായി വശിച്ച സദചായത ഇതി അസത് ഏവ ഇതം അഗ്രേ ആസീത് അഗ്രേ ആസീത്. അപ്പോ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രധാനമായ സൂത്രങ്ങളാണ് എല്ലായിടത്തും വരുന്നത്, പദാന്ത സന്ധികൾ. അത് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര സൂത്രം പഠിച്ചിട്ടുണ്ട്? എണ്ണം കൃത്യമായി അറിയില്ലെങ്കിലും ഏകദേശം 50 വരും ഇല്ല. ആ വേണമെങ്കിൽ 50 ആയിക്കോട്ടെ. പാണിനിക്ക് എത്ര സൂത്രങ്ങളുണ്ട്? ഈ 4000-ൽ 50 സൂത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4000-ൽ വെറും 50 കൊണ്ട് സന്ധികളെല്ലാം പിരിക്കാൻ പറ്റും. 100 പഠിച്ചാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് വ്യാകരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ആസീത് എവിടെ പോയി? അസദേവീതമഗ്രേ ആസീത് തത് എന്നുള്ളതോ ഇവിടെ എല്ലാം ഖരിച്ച സദാസീത് അവിടെയും തത് വീണ്ടും എല്ലാം ഖരിച വന്നിരിക്കുകയാണ്. ആസീത് തത്ത് സദ് ആസീത് എന്നുള്ളതോ ജലാഞ്ചി വന്നു. സത് സമഭവത് ഇതി ച ക്വചിത് അസത്വാദ നിരാകരണേന ക്വചിത് സത്പൂർവിക പ്രക്രിയ പ്രതിജ്ഞായതേ തത് ഏക ജയോ അന്യതരസ്യാം. അവിടെ ഏതാണ് സ്ഥാനി? ഹ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഹാക്ക് ഇവിടെ തദ്ദിൽ നിന്ന് ഏത് വന്നു? 4 തദ്ദ. ഇവിടെ പരത്തിൽ ആദേശം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ തദ്ദ എവിടെയാണോ വായിക്കാൻ പ്രയാസമുള്ളത്, ഉച്ചരിക്കാൻ പ്രയാസമുള്ളത്, അവിടെ ഏത് വരും? ഇതുപോലെ പ്രയാസമുള്ളതാണ് മറ്റതും. ഏത് പരത്തിൽ ആദേശം വരുന്ന വേറെ നമ്മൾ പഠിച്ചല്ലോ. ഉച്ചരിക്കാൻ പ്രയാസമുള്ളത് പൂർവത്തിൽ പൂർവ പര പരത്തിൽ ആദേശം വരുന്നു. ഇതുപോലെ ഇവിടെ എന്ത് വരുന്നു? വർഗത്തിന്റെ 4 വരുന്നു. മറ്റടുത്ത് ശകാരത്തിന് ഛകാരം വരുന്നു. സഞ്ചം ഉച്ചരിക്കാൻ പ്രയാസം. ശശ്ചോടി അതോർത്തോളൂ. ഇതുപോലെ തന്നെയാണ്, അതും പരത്തിൽ ആദേശം വരും. അവിടെ ശകാരത്തിന് എന്ത് വരും? ഛകാരം വരും. ഇവിടെ സഞ്ചമ്പു എന്ന് പറയുന്നു. എല്ലാം കൂടെ ചേർത്ത് ആഹുരസദേവേദം അഗ്രേ ആസീത് അഗ്രേ ആസീത് ഇതിവക്രമ്യ കുതസ്തു ഖലു കുതസ്തു കുതസ്തു ഖലു സൗമ്യ ഏവം വൃദ്ധിരേജി സ്യാദിതിഹ ഉവാച കഥം അസതഃ സജ്ജായേത അസജ്ജായേത ഇതി ഇവിടെ എവിടെയാണ് ഹ ഹ ഉവാച ആദ്ഗുണ ഇവണച്ചെന്ന് പറഞ്ഞ പറഞ്ഞെങ്കിൽ തെറ്റ്, അതാര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും തെറ്റ് തെറ്റാണ്. സത് ഇവിടെ കഥം സത് ജായേത പിന്നെ ജലാഞ്ചി ശാന്തി വന്നിട്ട് പിന്നെ എന്തുവരും? സ്തോസ്തുനാശുഹു പിന്നെ സത് ജായേത പരത്തിലിരിക്കുന്ന ജായാണ്, അത് ഖരിപ്പെടും. ഖ ജബ്ബഗഡദസ് അതിൽ പോയില്ല. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? സത്ത് ജായേത സത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ ജലാഞ്ചുസി അന്തി വന്നിട്ട് എന്തുവരും? ജാവ് എന്തുവന്നു? ദ് വരും. ദിന് സ്ത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? സജ്ജായേത ഖരിജ വന്നിരുന്നെങ്കിൽ എന്തു വന്നേനെ? സച്ചിത്ത് എന്നൊക്കെ വരുന്ന പോലെ ഇവിടെ ചകാരം വന്ന്, അതിവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സജ്ജായേത രണ്ട് ചകാരം വന്നു. ജായേത ഇതി സത്വേ സത്വേവ സതു ഏവ സുമേതമ സതേവ എന്നായിരിക്കും അത് കണ്ടിന്യൂസ്. സതേവ സൗമ്യ സതേവ എന്നുള്ളതാണ്, അതെന്തോ മിസ്റ്റേക്കാണ്. ഇതമഗ്രേ ആസീത് കൊച്ചു സ്വയം കർത്തൃക ഏവ വ്യാക്രിയ ജഗതോ നിഗദ്യതേ തദ്ഹ ഇദം ഝയോഹോ അന്യതരസ്യം തദ്ഹ ഏക നേരത്തെ വന്നു. ഇവിടെ തദ്ഹ ഇദം തർഹി അവ്യാകൃതമാസീത് തത് നാമരൂപാഭ്യാം തത് നാമരൂപാഭ്യാം തത് നാമരൂപാഭ്യാം ആദ്യം വരുന്നത് ജലാഞ്ജസേന്തി, രണ്ടാമത് വരുന്ന ഏതാണ്? ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കൂട്ടിച്ചേർക്കാനാക്കൂല. അവിടെ അടുത്ത സൂത്രം കൂടെ വരുന്നു, ഏതാണ്? മുളന്ന് എന്തിനു ധൈര്യമായിട്ട് പറയുക? ഏരോ അനുനാസികയോ അനുനാസികോ തത് എന്ന് വരുമെന്ന് പറയുന്നത് ശരിയാണ്. ജലാഞ്ജുഷന്ത് വന്നല്ലേ വിട്ടു പദാന്തത്തിൽ. പക്ഷെ അത് ഈരിൽ പെടുന്നതാണ്. പരത്തിൽ എന്തിരിക്കുന്നു? അത് ഓർത്തോണം. പരത്തിൽ അനുനാസികമിരിക്കുമ്പോ പൂർവത്തിൽ അനുനാസികം വരും. അതുകൊണ്ടാണ് അവിടെ രണ്ട് നകാരം വന്നത്. പിന്നെ രണ്ട് നകാരം വന്നുകൊണ്ട് അവിടെ നമ്മോ ഹ്രസ്വാദിയും നിത്യം പ്രകാരം നകാരത്തിന് ദിത്വം വന്നെന്ന് സംശയിക്കരുന്നുകൊണ്ട് അതിന് വേണമെങ്കിൽ പരത്തിൽ സ്വരം വേണം. പിന്നെ പൂർവത്തിലിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞ തദ്ദാണ്. പിന്നെ അവിടെ രണ്ട് നകാരം വരാൻ വഴിയില്ല. അത് തസ്മിൻ പോലെയുള്ള സ്ഥലങ്ങളിലെ വരും. തദ്ദാണ്. എന്തെങ്കിലും ഉദാഹരണങ്ങളിൽ അത് വരുമ്പോൾ മനസ്സിലാകും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. പരത്തിൽ ഒരു അനുനാസികം ഇരിക്കുന്നു, പൂർവത്തിലും കാണുന്നു. അപ്പോൾ അത് ഈ ഒരു അനുനാസിക അനുനാസികോ അല്ലാതെ വേറെ സൂത്രം വരാൻ വഴിയില്ല. ദിത്വം വരത്തില്ല. അതായത് അങ്ങോട്ട് നമുട്ട് വരത്തില്ല. ചിലപ്പോൾ ഭ്രമം വരാം, വന്നു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. നാമരൂപാഭ്യാമേവ വ്യാക്രിയത ഇതി ഏവം അനേകഥാ വിപ്രതിപത്തേർ വസ്തുനിജ വികല്പസ്യ അനുപത്തേർന വേദാന്തവാക്യാനാന്തികാരണാവതാരണവനതാന്യായ സ്മൃതിന്യായ പ്രസിദ്ധിഭ്യന്തു കാരണാന്തര പരിഗ്രഹോ ന്യായ ഇതി ഏവം പ്രാപ്തി ബ്രഹ്മ സത്യവിപ്രതി വേദാന്തം സൃജ്യമാനീഷു ആകാശാദിഷു. ഇടയ്ക്ക് പല സന്ധികളും ഉണ്ടാക്കുന്ന നമുക്ക് പരിചയമായതാണ്. കർമാതിദ്വാരകേ വികാനേ ന സൃഷ്ടരി കിഞ്ചിത് വികാനം അസ്ഥി കുതഹ കുതഹ എന്നിടത്തേത് നിന്നു കരവസാനയോർ വിസർഗം വന്നു. തഥാ വിപദിഷ്ടോക്തേ യഥാഭൂതോ ഹി ഏകസ്മിൻ വേദാന്തേ സർവജ്ഞ സർവേജ്ഞ സർവാത്മാഏകോ അദ്വിതീയ കർണത്വേന വിപദിഷ്ടഃ തഥാഭൂത ഏവ ഭോവഗോ ഗോപുരവസ്യ. ഇവിടെ എന്തുകൊണ്ട് വശിച്ച വന്നില്ല? വശിച്ചില്ലാത്തതുകൊണ്ട് അതോരോ തത്പ്രതി എന്തുകൊണ്ട് വന്നില്ല? വേദാന്താന്തരേഷു അപ്പി വിവരിശ്യതി തദ്യതാ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ ഇതി താവത് ജ്ഞാനശബ്ദേന ജനാഞ്ചിശോന്തേ സ്വസ്നാശു ജ്ഞാന ജ്ഞ ജി പരത്തി വന്നാൽ ഖരിജ വരുമോ? ഇല്ല. അത് ശ്രദ്ധിക്കും. ഖരിജ വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ എങ്ങനെ ഇരിക്കും? ആദ്യത്തെ അക്ഷരവിരിക്കും. ജസ് വരുമ്പോഴാണ് ചകാരം വരുന്നത്. ജസ് ചര് അത് എപ്പോഴും ഓടെ തോന്നണം. ചരെന്ന് പറഞ്ഞാൽ വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരങ്ങൾ. ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗത്തിലെ മൂന്നാമത്തെ. അത് വെച്ച് തിരിച്ചറിയണമെന്ന്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ചില കുറുക്കു വഴികൾ നമ്മൾ ഓർത്തിരിക്കണം. സൂത്രം വെളുത്തി നിയമങ്ങൾ ക്കെല്ലാം ഉപരിയായിട്ട് ചില ഞുണുക്ക വിദ്യകൾ അറിഞ്ഞിരിക്കണം. എന്നാ കാര്യം എളുപ്പം പറയാൻ പറ്റും. മൂന്നാമത്തെ അക്ഷരങ്ങളിൽ ഇരുന്നാൽ ജസ്, ഒന്നാമത്തെ അക്ഷരങ്ങളിൽ ഇരുന്നാൽ ചരി.